السلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه عن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأني أو تملأ ما بين السماء والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبايع نفسه فمعتقها أو موبقها رواه مسلم جوامع الخير എന്നാണ് ഇതിന്റെ തലവാചകം. എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ ഉപദേശം അല്ലെങ്കിൽ ഒരു ഹദീസ് എന്നാണ് ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അബൂ മാലിക് അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്തുഹൂറു ഷത്റുൽ ഈമാൻ. തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. ഷത്റുൽ ഈമാൻ അത് വിശ്വാസത്തിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാ തംല ഉൽ മീസാൻ അൽഹംദുലില്ലാ എന്ന വിക്കർ ആ പ്രാർത്ഥന തംല ഉൽ മീസാൻ മീസാനിനെ നിറക്കുന്നതാണ്. വൽഹംദുലില്ലാഹി തംല ഉൽ മീസാൻ അൽഹംദുലില്ലാ എന്ന വാക്ക് എന്ന വിക്കർ മീസാനിനെ നടക്കുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ എന്ന പദങ്ങൾ ദിക്റുകൾ തംലആനി അത് രണ്ടും നടക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലയും രണ്ടിനെയും നടക്കും. ഔ തംലഉ മാ ബൈന സമാഇ വൽ അർദി അതല്ലെങ്കിൽ അത് നടക്കും. മാ ബൈന സമാഇ വൽ അർദി എന്തിനെ ആകാശഭൂമികൾക്കിടയിൽ ഉള്ളതിനെ. അപ്പൊ രണ്ടിനെയും നടക്കും എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും നടക്കും, അതല്ലെങ്കിൽ രണ്ടിന് ഇടയിലുള്ളതിനെയും നടക്കും. എന്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നീ രണ്ട് വാക്കുകൾ. വസ്സലാത്തു നൂറുൻ നമസ്കാരം പ്രകാശമാകുന്നു. വസ്സദഖത്തു ബുർഹാനുൻ ധർമ്മം ഒരു തെളിവാകുന്നു. വസ്സബറു ദിയാഉൻ ക്ഷമ പ്രകാശമാകുന്നു. വൽഖുർആനു ഹുജ്ജത്തുൽ ലക്കാഉ അലൈക വിശുദ്ധ ഫുർഖാനുൽ അദീം നിനക്കെതിരെയോ അതല്ലെങ്കിൽ അനുകൂലമായോ നിനക്കെതിരെയോ അല്ലെങ്കിൽ അനുകൂലമായോ ഉള്ള തെളിവാകുന്നു. കൊല്ലുന്നാസ് യഗ്ദു എല്ലാ മനുഷ്യന്മാരും കാലത്ത് പുറപ്പെടുന്നു. ഫബായുൻ നഫ്സഹു ഒന്നുകിൽ അവൻ അവന്റെ ശരീരത്തെ വിൽക്കുന്നു. ഫമുഅതിഖുഹ എന്നിട്ട് അവൻ അതിനെ സ്വതന്ത്രരാക്കുകയോ ഔമൂബിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അഷ്അരി അഷ്അരി ഗോത്രക്കാരനാണ്. അവർ യമനിൽ നിന്ന് വന്ന ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അവരുണ്ടായിരുന്നത് യമനിലാണ്. അദ്ദേഹം യമനിൽ നിന്ന് വന്നത് പിന്നെ വഞ്ചിയിലാണ് എന്നാണ്. എന്നിട്ട് പിന്നെ ഹിജാസിന്റെ സമീപപ്രദേശങ്ങളിൽ ജിദ്ദയിലോ അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള പിന്നെ ഗുൽഫദ പ്രദേശങ്ങളിലെവിടെയോ ഇറങ്ങിയിട്ട് കരയിലൂടെ വന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലൊന്ന് മുസ്ലിമാവുന്നത്. വളരെ പിന്നെ പ്രധാനപ്പെട്ട ചില ഹദീസുകൾ ഈ സഹാബി ഉദ്ധരിച്ചിട്ടുണ്ട്. സഹീൽ ബുഖാരിയിൽ അദ്ദേഹത്തിന്റെ തഹ്ലീഖായ റിപ്പോർട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം പുരുഷന്മാര് പട്ടുവസ്ത്രം ധരിക്കുന്നവരും അതേപോലെ തന്നെ വ്യഭിചാരം ഹലാലായി കാണുന്നവരുമൊക്കെ ഉണ്ടാകും എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം വഫാത്തായത് താഴൂർ അംബാസിലാണ്. ഹിജ്റയുടെ പിന്നെ 17-ാം വർഷം ഷാമിൽ പൊട്ടിപ്പുറപ്പെട്ട പകർച്ചവ്യാധി. അതിൽ അബൂബൈദ റളിയല്ലാഹു പോലെ മുആദ് ബിൻ ജബലിനെ പോലെ ഒരുപാട് പ്രമുഖന്മാരായ സഹാബിമാര് ഷഹീദായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഷഹീദായ താഴൂർ അംബാസിന്റെ ഷഹീദായിരുന്നു ഈ സഹാബി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനും മറ്റ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കുമൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ തുഹൂറു ഷത്റുൽ ഈമാൻ ശുദ്ധി ഈമാനിന്റെ പകുതിയാകുന്നു. ഇവിടെ തുഹൂർ എന്നാണ് വായിക്കുക. തഹൂർ അത്തഹൂർ എന്ന് പറഞ്ഞ അർത്ഥം മാറും. വുദൂഉ വദൂഉ എന്നിങ്ങനെ രണ്ട് രൂപത്തിൽ വായിക്കാം. വുദൂഉ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അംഗശുദ്ധി വരുത്തുക. വദൂഉ എന്ന് പറഞ്ഞാൽ അംഗശുദ്ധി വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മും ആ മണ്ണ് അല്ലെങ്കിൽ ചുമര് അല്ലെങ്കിൽ ആ തറ അല്ലെങ്കിൽ കല്ല്, ഇതിന്റെ പേരാണ് വദൂ എന്ന് പറഞ്ഞാൽ ഫത്ഹ്. വദൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ. അതേപോലെ അത്തഹൂറു എന്ന് പറഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കുന്ന വെള്ളം. തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. അപ്പൊ ശുദ്ധീകരണം എന്നായിരിക്കാം അർത്ഥം. അത് പിന്നെ രണ്ട് രൂപത്തിലും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ആ ശുദ്ധീകരിക്കുക എന്നത് ഷത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാകുന്നു. അപ്പോ ശുദ്ധീകരിക്കുന്ന വെള്ളമല്ലല്ലോ ഈമാനിന്റെ പകുതി എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് വത്തുഹൂറു ശുദ്ധീകരിക്കുക എന്ന ഒതു പിടിക്കുക എന്നുള്ളത്? ഷത്റുൽ ഈമാൻ. ഇമാം മുസ്ലിം ധരിക്കുന്ന ചില റിപ്പോർട്ടുകളിൽ അത്തഹൂറു എന്നുള്ളതിന് പകരം അൽ ഒതു എന്ന് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒതു പിടിക്കുക എന്നുള്ളതാണ്, ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഷത്റുൽ ഈമാൻ വിശ്വാസത്തിന്റെ പകുതിയാണ് ഷത്തർ എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസത്തിന്റെ വലിയ ഭാഗം, അതിനാണ് ഷത്തർ എന്ന് പറയുക. പകുതി അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഗത്തിന് വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ത്? ശുദ്ധീകരണം. അതും ഇപ്പൊ ആനുകാലികമായി നോക്കുകയാണെങ്കിൽ വളരെ അധികം പിന്നെ മനുഷ്യകുലത്തിന് തന്നെ ആവശ്യമുള്ള സംഗതിയാണ് ശുദ്ധീകരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊറോണ വൈറസ് വ്യാപിച്ചാലും വ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു നോർമലായി സാധാരണഗതിയിൽ 5 നേരം നമ്മൾ ഒതവ് ചെയ്യുന്നുണ്ട്. 10, 15 ഒക്കെ പ്രാവശ്യം ഒതവ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു വരാം. 5 നേരം നിർബന്ധമായി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതവ് പിടിക്കണ്ടല്ലോ. ഒതവ് പിടിക്കാൻ പിന്നെ 5 പ്രാവശ്യം ഒതവ് എടുക്കാൻ നിർബന്ധമല്ല, 2 വക്ത നിസ്കാരം ഒരു ഒതവോട് ചെയ്യാം. പക്ഷെ സ്വാഭാവികമായും പൊതുവെ പിന്നെ ആളുകൾക്കിടയിൽ ഉണ്ടാവാറുള്ളത് പിന്നെ സാധാരണ സാഹചര്യങ്ങളിൽ 5 തവണ നിർബന്ധമായും അവൻ ഒതവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടുകൂടി അവന്റെ ശരീരത്തിന് ശുദ്ധിയുണ്ട്. ഒതവ് ചെയ്യണമെങ്കിൽ വെറുതെ അവൻ അംഗശുദ്ധി വരുത്തിയാൽ മാത്രം പോരല്ലോ, അതിനു മുമ്പ് അവന്റെ ശരീരം മുഴുവൻ ശുദ്ധിയായിരിക്കണം അല്ലേ. നമ്മൾ പിന്നെ വിസർജ്യങ്ങൾ കഴിഞ്ഞാൽ ശുദ്ധീകരിക്കണം. അങ്ങനെയുള്ള ആൾക്കല്ലേ ഒതു പിടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ലീനാണ്, അവൻ വിശുദ്ധിയുണ്ട് അവന്റെ ശരീരത്തിന്. അവിശ്വാസികളെ പോലെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്നെ അവന്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചാൽ കഴുകൽ നിർബന്ധമല്ല. ഏതെങ്കിലുമൊക്കെ ചിലത് കഴുകിയെന്ന് വരാം, ഭൂരിഭാഗം കഴുകാത്തവരായിരിക്കും ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പിന്നെ രോഗാണുക്കളും വൈറസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ ശരീരത്തിൽ. ഇത് ആ രൂപത്തിലുള്ളത്. പിന്നീട് പിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലും അഴുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാലിന്യത്തിന്റെയും അഴുക്കിന്റെയും വൃത്തികേടിന്റെയും ഒരു പിന്നെ ഒരു ഒരു പ്രതിരൂപമായിട്ടാണ് പിന്നെ അവിശ്വാസികളായ മിക്ക ആളുകളുടെ അവസ്ഥ. ഇസ്ലാമിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പകർത്തി ഒരുപക്ഷെ അവരൊക്കെ വിശുദ്ധവാന്മാരായി മാറുന്നുണ്ടാവാം പിന്നെ ബാഹ്യപരമായി. എന്നാൽ ഇസ്ലാം പറയുന്ന ഈ അംഗശുദ്ധിയോടൊപ്പം ബാഹ്യമായ വിശുദ്ധിയോടൊപ്പം ആന്തരികമായും വിശ്വാസികൾ വിശുദ്ധമുള്ള ആളുകളാണ്. അതാണ് പ്രത്യേകത. അത്തുഹൂറു ശത്രുൽ ഇമാൻ, ശുദ്ധീകരണം ഈമാനിന്റെ പകുതിയാണെന്ന് പറയുമ്പോൾ അംഗശുദ്ധി മാത്രമല്ല, അതിനു മുമ്പ് അവൻ പിന്നെ വിശ്വാസപരമായ വിശുദ്ധി വേണമല്ലോ, ധാർമ്മിക വിശുദ്ധി അതുകൂടിയുള്ളതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഭക്ഷണം വിശുദ്ധമാണ് അല്ലേ, കണ്ട കണ്ട പാമ്പ്, തേള്, പിന്നെ ചീവീട്, പൈതാര എന്തെല്ലാം സംഗതികളാണ് ഭക്ഷണമായിട്ട് മുസ്ലിം അല്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ പിന്നെ മ്ലേച്ഛയായതുകൊണ്ട് പല ആളുകൾ ഉപേക്ഷിച്ചു എന്ന് വരാം. ഇസ്ലാം കയ്യൊഴിഞ്ഞതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഭക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്, വസ്ത്രത്തിന്റെ കാര്യം എങ്ങനെയാണ്, പിന്നെ പന്നി മാംസം കാര്യങ്ങളൊക്കെ ഭക്ഷിക്കുന്നവരുണ്ടാവും. അതേപോലെ ഇനി കൽബിലേക്ക് കയറി നോക്കിയാലോ എല്ലാ തരത്തിലുള്ള അന്ധകാരവും പിന്നെ നാറ്റവും ഉള്ളതായിരിക്കും അല്ലേ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി, അവരാണ് ഈ ലോകം പഠിച്ചിട്ടുള്ളത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുശരിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ തിന്ന എല്ലാ ജന്തുക്കളും അവരുടെ ദൈവങ്ങളാണ്. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ എല്ലാ നഗ്നതയും അവരുടെ പിന്നെ ദൈവങ്ങളായി എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്ന് സദാസി മാതങ്ങൾ പറയാൻ. ഇവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളുടെ വിശ്വാസങ്ങൾ മൊത്തത്തിൽ. അപ്പോൾ ഒതു എന്നത് ഈമാനിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആന്തരികവുമായ ഇത്തരത്തിലുള്ള വിശുദ്ധി. ഒതു മാത്രം പോരാ, അതെല്ലാം പിന്നെ ഈമാനിന്റെ പകുതിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പകുതി എന്നും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഈമാൻ പ്രത്യേകിച്ച് നിസ്കാരം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഒമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും, ഖിബ്ല മാറിയപ്പോ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു ഇത്രയും കാലം ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചില്ലേ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ചല്ലോ 16 മാസം, അതൊക്കെ ഇപ്പോൾ ബാത്തിലായോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ മറുപടി വന്നത് ഒമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ അള്ളാഹു നഷ്ടപ്പെടുത്തൂല, അതായത് നിങ്ങളുടെ 16 മാസത്തെ നിസ്കാരം അള്ളാഹു നഷ്ടപ്പെടുത്തൂല. അപ്പൊ നിസ്കാരത്തിനെ അള്ളാഹു വിളിച്ചത് അവിടെ ഈമാൻ എന്നാണ്. അപ്പൊ ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പകുതിയാണ് ഒതു എന്നർത്ഥമുണ്ട്. ഇനി അതല്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പിന്നെ ഈമാൻ വിശ്വാസം എന്നർത്ഥം പറയുകയാണെങ്കിൽ അവിടെയും ശുദ്ധീകരണത്തിന് വലിയ സ്ഥാനമുണ്ട്. വൽഹംദുലില്ലാഹി തംല ഉൽ മീസാൻ, വൽഹംദുലില്ലാ എന്ന് പറയുന്നത് മീസാൻ നിറക്കുന്നതാണ്. അൽഹംദുലില്ലാ എന്നുള്ളത് ദിക്റുമാണ്, അതേസമയം പ്രാർത്ഥനയും കൂടിയാണ്. അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അൽഹംദുലില്ലാ അഫ്ളുദ്ദിക്കരി ലാ ഇലാഹ ഇല്ലല്ലാ, അഫ്ളു ദുആഇ അൽഹംദുലില്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാണ്. അഫ്ളു ദിക്ർ, മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളുണ്ടല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാണ്. അതിലേറെ വലിയൊരു വാചകമല്ലല്ലോ, ദിക്റില്ലല്ലോ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രാർത്ഥന കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് പ്രാർത്ഥനയുമാണ്, ദിക്റുമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ രണ്ട് തുലാസുകളുടെ ഒരു തട്ടിൽ വെച്ചാൽ രണ്ടാമത്തെ തട്ടില് ലായിലാഹില്ലെന്നെയും വെച്ചാല് ലായിലാഹില്ലെന്നൊക്കെ ഭാരം കൂടുമെന്ന് സുല്ലാഹി സ്മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അൽഹംദുലില്ലയും ഒരു ദിക്കറുമാണ്, പ്രാർത്ഥനയാണ്. അപ്പൊ എങ്ങനെയാണ് അൽഹംദുലില്ല എന്നുള്ളത് പ്രാർത്ഥനയാവുന്നത്? അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നാണ്. എല്ലാ സ്തുതികളും അള്ളാഹുവിനെ എന്നാണ്. സ്തുതി എന്ന് പറഞ്ഞാലോ അത് പിന്നെ അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി പറയുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിലും നൽകാത്തതിന്റെ പേരിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. കാരണം അതിനൊക്കെ അർഹപ്പെട്ടത് അള്ളാഹുവാണ്. നമുക്ക് നൽകിയതിനും നമ്മൾക്ക് തടഞ്ഞതിനും നൽകാത്തതിനുമെല്ലാം അള്ളാഹുവാണ് സ്തുതി അർഹിക്കുന്നവൻ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അള്ളാഹുവിനെ അവന്റെ ഉന്നതമായ വിശേഷണങ്ങൾ കൊണ്ട് നമ്മൾ വാഴ്ത്തി പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയുന്നു. അപ്പൊ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ നല്ല രൂപത്തിൽ പറയുന്നു. എന്തിന്റെ പേരിൽ? നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെയും ചെയ്യാത്തതിന്റെയും പേരിൽ. കാരണം അള്ളാഹു അർഹിക്കുന്നു എല്ലാ കാര്യത്തിനും. ഇതാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ല പോലെ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണല്ലോ വശുക്കുറുലില്ല, അല്ലേ? നന്ദി അള്ളാഹുവിനാണ്. അൽഹംദുലില്ല വശുക്കുറുലില്ല. എന്താണ് ഹംദു ശുക്രും തമ്മിലുള്ള മാറ്റം? വളരെ ചെറിയൊരു വ്യത്യാസം പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ല എന്നുള്ളത് നമ്മളുടെ വാക്കുകൾ നാവുകൊണ്ട് പറയുന്നതാണ്. അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മളുടെ വാക്കിലൂടെ നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയുന്നതാണ് അൽഹംദുലില്ല. അള്ളാഹു നൽകിയ നിയമത്തുകളുടെയും നൽകാത്തതിന്റെയും പേരിൽ പറയുന്നതാണ് അൽഹംദുലില്ല എന്ന് വാക്കുകൊണ്ടാണ് പറയുക. എന്നാൽ ശുക്ർ എന്നുള്ളത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. ശുക്രൻ എന്ന് നമ്മൾ വാക്കിലൂടെ ആളുകളോട് പറയാറുണ്ടെങ്കിലും ശരിക്കതല്ല. വാക്കിലൂടെ പറയുന്നതിന് ശരിക്കും ഹംദാണ്, അത് അള്ളാഹു മാത്രം അറിയിക്കുന്നതാണ്. ശുക്ർ എന്ന് പറയുന്നത് വ്യക്തികളോട് ആളുകളോട് നമ്മൾ പറയാറുണ്ട്, പാടില്ല എന്നതല്ല. അള്ളാഹുവിനോട് ശുക്രൻ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. പിന്നെന്താണ് ശുക്രൻ എന്നുള്ളത്? നമ്മൾ പ്രവർത്തിക്കാറാണ്. അതുകൊണ്ടാണ് വഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ ചെയ്യുന്ന സ്തുതിയാണ് ശുക്ർ എന്ന് പറയുന്നത്. അപ്പോ ഹംദ് എന്ന് പറയുന്നത് വാക്കിലൂടെയാണ്, ശുക്ർ എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെയാണ്. ഒരു വ്യത്യാസം. രണ്ടാമത്തേത്, ഹംദ് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ നിയമത്തുകളുടെയും നൽകാത്തതിന്റെയും പേരിൽ അള്ളാഹു അത് അർഹിക്കുന്നു. ശുക്ർ എന്ന് പറയുന്നതോ അള്ളാഹു നമ്മൾക്ക് നൽകിയ നിയമത്തുകളുടെ പേരിലാണ്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രാർത്ഥനയായി മാറുന്നത് ഈ വാക്ക്? നമ്മൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അതിന്റെ പേര് ദുആഉ മസ്അല എന്നാണ്. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടുള്ള ഇബാദത്താണത്. അള്ളാഹു എന്നിൽ നിന്ന് ഈ ദുരിതം മാറ്റണേ എന്ന് പറയുന്നത് ദുആയാണ്, ദുആ ഇബാദത്താണ്. രണ്ടാമത്തേത്, അള്ളാഹു എന്നിൽ നിന്ന് ദുരിതം മാറ്റണേ എന്ന് വാക്കിലൂടെ പറയുന്നില്ല, പക്ഷേ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം അതാണ്. എനിക്ക് പ്രതിഫലം നൽകണം, എന്റെ പ്രയാസങ്ങളെ നീക്കിത്തരണം, എനിക്ക് നിയമത്ത് ചെയ്യണം എന്ന പ്രാർത്ഥനയാണ് അവൻ നടത്തുന്നത്. പ്രവൃത്തിയിലൂടെ സദക്ക ചെയ്യുന്നു. അവൻ പറയുന്നില്ല ഞാൻ ഈ സദക്ക ചെയ്യുന്നതിന്റെ പ്രതിഫലമായി എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയുന്നില്ല. പക്ഷെ അവന്റെ മനസ്സിലുണ്ടത് എനിക്ക് സ്വർഗപ്രവേശനം സാധ്യമാവണം, എന്നിൽ നിന്ന് ഉപദ്രവങ്ങൾ മാറ്റപ്പെടണം എന്നതൊക്കെ അവന്റെ ആ പ്രവൃത്തിയിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ചോദിക്കുകയും നിലവിൽ ലഭിച്ചത് അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശുക്ർ എന്ന് പറയുന്നത്. അപ്പൊ അത് ദുആഉ ഹാലാണ്, അല്ലെങ്കിൽ ദുആഉ ഇബാദത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടില്ലെങ്കിലും അവന്റെ അവസ്ഥ എന്താണ്? ചോദിക്കും പോലെയാണ്. ഒരാള് വളരെ താഴ്മയോടെയും വിനയാന്വിതനായിക്കൊണ്ടും കഅബയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണ് അവന്റെ ഉദ്ദേശം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിനോടൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ അവന്റെ ഈ വിനയത്തിലൂടെയും ഈ വണക്കത്തിലൂടെയും അവൻ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. അതെന്താണ്? ലിസാനു ഹാല്, അവന്റെ അവസ്ഥ പറയുന്നുണ്ട്, ഇവൻ എന്തൊക്കെ അത്യാവശ്യങ്ങളുണ്ട്, അതാണ് അവൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ വേറൊരാളുടെ മുന്നിൽ, മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആവട്ടെ, ഒരാളുടെ മുന്നിൽ ചെന്നാൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറുന്നത്, അവർക്കുള്ള വണക്കായി മാറുന്നത്. അതിൽ പലതും, എല്ലാ ഇബാദത്തായി മാറുന്നില്ല. ഒരു ജാറത്തിലേക്ക്, ഒരു കബറിന്റെ അടുത്തേക്ക് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അയാളെ ആ രൂപത്തിൽ വന്നിക്കുകയും മടങ്ങുകയും ചെയ്താൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറുന്നത്. അവന്റെ അവസ്ഥ ചോദിക്കുകയാണ്, നിങ്ങളുടെ നിയമത്തും നിങ്ങളുടെ റഹ്മത്തും നിങ്ങളുടെ മഗ്ഫിറത്തും എനിക്ക് നൽകണേ എന്ന് ചോദിക്കും പോലെയാണ് അവന്റെ അവസ്ഥ. അപ്പൊ ചുരുക്കത്തിൽ അൽഹംദുലില്ല എന്ന് പറയുന്നത് ഒരേ സമയം ദിക്കറുമാണ്, അതേപോലെ അതൊരു പ്രാർത്ഥന. അൽഹംദുലില്ലാഹി തംലാഉൽ മീസാൻ, അൽഹംദുലില്ല എന്ന ദിക്കർ തുലാസിനെ നിറക്കുന്നതാണ്. തുലാസ് എന്ന് പറഞ്ഞാൽ മഹ്ശറയില് മനുഷ്യരുടെ നന്മകളും തിന്മകളും തൂക്കുന്ന തുലാസുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന്റെ ഭാഗം. മീസാൻ എന്ന് പറഞ്ഞാല് അത് നന്മയും തൊന്മയും അള്ളാഹു കണക്കാക്കും, അത് ആ പ്രക്രിയയുടെ പേരാണ് എന്ന് വ്യാഖ്യാനിക്കല്ല. അങ്ങനെ മീസാനുണ്ട്. കാരണം വിശദാംശമാതങ്ങൾ പറഞ്ഞത് ലഹു കിഫത്താൻ വലിസാനുൻ തൻതിക്, ആ തുലാസിന് രണ്ട് തട്ടുകളുണ്ട്, അതിന് സംസാരിക്കുന്ന ഒരു നാവുണ്ട്. അതിന്റെ തുലാസ അങ്ങനെയാണ് മഹ്ശറിലുള്ള തുലാസ്. അതിൽ വെച്ചാണ് തൂക്കപ്പെടുക എന്ത് എല്ലാ കർമ്മങ്ങളും, കർമ്മങ്ങൾ മാത്രമല്ല വാക്കുകളും. അപ്പൊ തുലാസിനെ നിഷേധിച്ചിട്ടുണ്ട് പഴയ കാലത്തുള്ള ഒരുപാട് പണ്ഡിതന്മാര്. എൽമുണ്ടായിരിക്കുക അവർ നിഷേധിച്ചാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കാണുകയാണ് തുലാസ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് വാക്ക് തൂക്കുക അല്ലെ. എന്തെങ്കിലും കരവസ്തുക്കൾ തൂക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു പേപ്പർ തൂക്കി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പലവ്യഞ്ജന സാധനങ്ങൾ തൂക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ വാക്കുകൾ തൂക്കാൻ പറ്റില്ലല്ലോ, ആ കാലഘട്ടത്തിൽ അത് തൂക്കുന്ന ഒരു സംഗതിയില്ല. അപ്പൊ അവർ പറഞ്ഞത് അതിന്റെ ഉദ്ദേശം ഒരു വിഭാഗം ആൾക്കാർ നിഷേധിച്ചു, അതൊക്കെ ആലങ്കാരികമായി പറഞ്ഞതാണ്. വിശ്വാസം വന്ന പണ്ഡിതന്മാര് പറഞ്ഞത് അതിന് അള്ളാഹു പിന്നെ ഈ വാക്കുകൾക്ക് ഖരരൂപം നൽകും, അതിനെ തടിയാക്കി മാറ്റും, എന്നിട്ട് തൂക്കുമെന്നാണ്. അങ്ങനൊന്നും വ്യാഖ്യാനിച്ച് ഇറങ്ങാറാവേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ ഓരോന്നിനും തൂക്കം പറയാൻ പറ്റും അല്ലെ. നമ്മളുടെ വാക്കുകൾക്ക് തന്നെ എത്ര വെയിറ്റാന്ന് പറയാൻ പറ്റൂല്ലേ. അള്ളാഹു ആരും നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു അത് തൂക്കും. വൽഹംദുലില്ല എന്ന ആ ദിക്ര് തംല ഉൽ മീസാൻ, തുലാസിനെ നിറക്കുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ല, സുബ്ഹാനല്ലാ എന്നുള്ളതും വൽഹംദുലില്ല എന്നീ രണ്ട് ദിക്റുകൾ തംല ആനി ഔ തംല ഉ മാ ബൈനസ്സമായി വല്ലർദ്, ആകാശഭൂമികളെയോ അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയോ നിറക്കാൻ മാത്രം വലുതാണ് സുബ്ഹാനല്ലാ. ആ വാക്ക് അതിനുള്ള പ്രതിഫലമല്ല പറഞ്ഞത്, ആ വാചകങ്ങൾ തന്നെ അത് നടക്കാൻ മാത്രം വലിയ വാക്കുകളാണത് എന്നാണ്. സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാലോ സബ്ബഹ സുബ്ഹാനല്ലാ, ഒരുപാട് സമയങ്ങളിൽ നമ്മൾ അത്ഭുതം കാണുമ്പോൾ പറയുന്നതാണ്. മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ സുബ്ഹാനല്ലാ പറയാറുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വസബ്ബിഹ് ബിഹംദി റബ്ബിക എന്നൊക്കെ ഖുർആനിലെ ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ പേരിനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക എന്നാണ്. എന്താ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ എത്രയോ ഉന്നതനാക്കുന്നു, പ്രകീർത്തിക്കുന്നു, അവന്റെ നാമത്തെയും അവന്റെ ദിക്റിനെയും അവന്റെ വിശേഷണങ്ങളെയും അവന്റെ പ്രവൃത്തിയൊക്കെ. അതിലെന്തെങ്കിലും അബദ്ധമോ അതല്ലെങ്കിൽ നിരക്കാത്തതോ പിന്നെ അക്രമമുള്ളതോ ഒന്നും കടന്നുകൂടൂല എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം. അപ്പൊ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുന്നു. അപ്പൊ വാഴ്ത്തുക പ്രകീർത്തുക എന്നുള്ള വാക്ക്, പ്രകീർത്തിക്കുക വാഴ്ത്തുക പ്രകീർത്തിക്കുക എന്നത് മലയാളത്തിൽ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥം? ഇതാണ് അതിൽ അറബിയിൽ, അറബി ഭാഷയിൽ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് ദിക്റുകൾ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ആകാശഭൂമികളെയോ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയോ നിറക്കാൻ മാത്രം വിശാലമാണ്. വസ്സലാത്തു നൂറുൻ, സലാത്ത് നിസ്കാരം, നൂറുൻ അതൊരു പ്രകാശമാണ് അല്ലേ. നിസ്കാരം പ്രകാശമാണ്. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള പ്രകാശം നിസ്കാരത്തിലൂടെ കൈവരുന്നു എന്നാണ്. സലാസിമാതങ്ങൾ പ്രത്യേകം അത് പറഞ്ഞതായി കാണാൻ പറ്റും. ആരെങ്കിലും അഞ്ചു നേരത്തെ നമസ്കാരം ഒതു പിടിച്ച് ശരിയായി നമസ്കരിച്ചാൽ കാനത്തിലഹു നൂറൻ ബുർഹാനൻ വനജാത്തൻ യോമൽ ഖിയാമ, ആ അഞ്ചു നേരത്തെ നമസ്കാരം അവന് പ്രകാശാണ്, പ്രകാശിച്ചുകൊണ്ടായിരിക്കും മഹ്ശറിൽ വരിക. അവന്റെ കബറിൽ അവന് പ്രകാശം കിട്ടും, സിറാത്തിൽ അവന് പ്രകാശം കിട്ടും. ഏതിൽ നിന്ന്? അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട്. നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, പള്ളിയിലെ ജമായത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ജമായത്തായി നമസ്കരിക്കാൻ ശ്രമിക്കുക. അതിൽ സാധിക്കാത്തവർ ഒറ്റയ്ക്കാണെങ്കിലും ബാങ്കും ഇക്കാമത്തൊക്കെ കൊടുത്ത് ആ പറഞ്ഞ രൂപത്തിൽ തന്നെ കൃത്യമായി നമസ്കരിക്കുക. കാരണം ഇതാണ് നമ്മളുടെ കൂടെ പ്രകാശമായി നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലുള്ളത്. ദുനിയാവിലും അങ്ങനെ തന്നെയാണ്, പ്രകാശമാണ്. നമസ്കരിക്കുന്നവർക്ക് പ്രകാശം ഉണ്ടാവും. എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കേണ്ടതാ, പ്രവർത്തിക്കേണ്ടതില്ല എന്നറിയാൻ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രകാശമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നമസ്കാരം മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും ഒരു വിശ്വാസിയെ തടയാൻ. അതേപോലെ വ നജാത്തൻ യൗമൽ ഖിയാമ, അത് മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ അവന്റെ രക്ഷയാണ്. നമസ്കാരം ശരിയായി നിർവഹിക്കാത്തവര് അവർക്ക് വെളിച്ചമോ പ്രകാശമോ മഹ്ശറിലോ കബറിലോ പരലോകത്തോ ഉണ്ടാവില്ല. മറിച്ച് അവൻ കാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ, ഖാറൂനിന്റെയും ഫിറഔനിന്റെയും ഹാമാന്റെയും ഉബയ്യ ഇബ്നു ഖലഫിന്റെയും കൂടെ ആയിരിക്കും. അതിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. രാജവാഴ്ച കൊണ്ടാണ് അവൻ പിന്നെ രാജാവായതുകൊണ്ടാണ് നിസ്കാരം ശ്രദ്ധിക്കാതിരുന്നതെങ്കിൽ അവൻ ഫിറൌന്റെ കൂടെ ഉണ്ടാവും. മന്ത്രിയും പിന്നെ ആയതുകൊണ്ടാണെങ്കിൽ പിന്നെ ഹാമാന്റെ കൂടെ ഉണ്ടാവും. സമ്പത്ത് കൂടിയത് കൊണ്ടാണെങ്കിൽ പിന്നെ അവൻ കാറൂവിന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും കൂടെ ഓരോരുത്തരും എന്ത് കാരണത്താലാണ് നിസ്കരിക്കാതെ പോയത്? ഈ കാരണത്താലാണ്. സമ്പത്തും സ്വത്തൊക്കെയാണോ? എന്നാലേ പിന്നെ കാറൂവിന്റെ കൂടെ ഉണ്ടാവും. രാഷ്ട്രീയവും മറ്റുള്ള പ്രവർത്തനങ്ങളുമാണോ? എന്നാലേ അവൻ പിന്നെ ഫിറാവിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് നബിസ്വല്ലാസ് മാതൃ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരം പ്രകാശമാണ്, അത് കാത്തു സൂക്ഷിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. വസ് സദക്കത്ത് ബുർഹാൻ, സദക്ക ഒരു തെളിവാണ് എന്നാണ്. എന്തിനുള്ള തെളിവ്? സദക്ക കൊടുക്കുന്ന ആളുടെ വിശ്വാസത്തിന്റെ തെളിവാണ്. പക്ഷെ അതും മനുഷ്യ റിയായിലൂടെ ചെയ്തു പോകും. സത്യത്തിൽ റിയാ ഇല്ലാതെ ഒരാൾ തന്റെ സ്വത്തിൽ നിന്ന് ചെലവഴിക്കുന്നു എന്നത് അയാളുടെ ഈമാനിന്റെ തെളിവാണ്. വമയ്യൂക്ക ശുഹാനഫ്സിഹി ഫൗലായിക്കഹുമുൽ മുഫ്ലിഹൂൻ, തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് വിജയി. അപ്പോ തന്റെ മനസ്സിൽ പിശുക്കില്ല, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ചെലവഴിക്കുന്നു, അവരിലുള്ള വിശ്വാസം മുൻനിർത്തി എന്നതിന്റെ തെളിവാണ് സദക്ക കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ പറ്റൂല, എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളൊന്നില്ല. അതുകൊണ്ട് ഈമാനിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളാണ് സദക്ക. നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കാരണം നിസ്കരിക്കാൻ ചെലവില്ല, അതുകൊണ്ട് നിസ്കരിച്ചു പോരും. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാലോ, അപ്പോൾ അറിയാം ഈമാനിന്റെ പിന്നെ തോത് എന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വസ്വബറു ദിയാഉൻ, ക്ഷമ ഒരു വെളിച്ചമാണ്. ദുനിയാവിലും ആഖിറത്തിലും വെളിച്ചാണ് ക്ഷമ എന്നുള്ളത്. എങ്ങനെയാണ് ക്ഷമ എന്ന് പറയുന്നത്? കോപം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നത് മാത്രമല്ല. ഒന്ന്, ക്ഷമ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ നിസ്കരിക്കാൻ ക്ഷമിക്കണം, അവിടെ കോപമൊന്നുമില്ല. പിന്നെയോ, അഞ്ചു നേരം നിസ്കരിക്കണമെങ്കിൽ കൃത്യമായി ഒന്ന് പിടിക്കണം, അതാതിന്റെ സമയങ്ങളിൽ നിസ്കരിക്കണം. അപ്പോൾ മനുഷ്യരുണ്ടാവുന്ന എല്ലാ ഏർപ്പാടിൽ നിന്നും ഒഴിവായിട്ട് വേണം നിസ്കരിക്കാൻ. അപ്പോൾ ക്ഷമ വേണം അങ്ങനെ നിസ്കരിക്കാൻ. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹ് പറഞ്ഞത്, നീ നമസ്കരിക്കുകയും നിന്റെ കുടുംബത്തെ അതിന് കൽപ്പിക്കുകയും വസ്തബിർ അലൈഹ, അതിന്റെ പേരിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുത്താല പറഞ്ഞത്. നിസ്കരിക്കാൻ ക്ഷമാവശ്യമാണ്, ഇബാദത്തുകൾക്ക് ക്ഷമാവശ്യമാണ്. അതേപോലെ മഅസിയത്തുകളുടെ പേരിൽ ക്ഷമിക്കണം, മഅസിയത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി. മനസ്സിന് പിന്നെ കൺകുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാകും, സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ടാവും, ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ക്ഷമ ആവശ്യമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ക്ഷമിക്കണം, അള്ളാഹു നിഷിദ്ധമാക്കി വിട്ടുനിൽക്കാൻ ക്ഷമിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കലാഖദറിൽ പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ, മരണങ്ങൾ, സാമ്പത്തിക ധനനഷ്ടങ്ങൾ, അതിലൊക്കെ ക്ഷമിക്കുകയും വേണം. അപ്പോൾ ക്ഷമ മൂന്ന് രൂപത്തിലാണ്. ആരാധനകൾ ചെയ്യാൻ ക്ഷമിക്കണം, ഹറാമ് വിട്ടുനിൽക്കാൻ ക്ഷമിക്കണം, അതേപോലെ അള്ളാഹുവിന്റെ ഖദറിൽ നമ്മൾ ക്ഷമിക്കണം. ഇങ്ങനെ ക്ഷമിച്ചാൽ അതൊരു വെളിച്ചമാണ്. വൽ ഖുർആൻ ഹുജ്ജത്തുല്ലക അലൈക, വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ ആയ തെളിവാണ്. ഖുർആൻ നമുക്ക് അനുകൂലമായ തെളിവാണ്. പ്രതികൂലമാകുന്നത് എങ്ങനെയാണ്? ഒരാൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അവൻ അവിശ്വാസിയാണ്. ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ ഹിദായത്തിലാവുകയും ഒരുപാട് ആളുകൾ ദലാലത്തിലാവുകയും ചെയ്യുമെന്നാണ്. ഖുർആൻ ഓതിയിട്ട് ആരും ദലാലത്തിലാവില്ല, അതൊക്കെ ആളുകളുടെ പറച്ചിലാണ്. ഖുർആൻ ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്കാണ് ഖുർആൻ നയിക്കുക. പിന്നെ പേക്കണതോ? അത് ഖുർആൻ ഓതിയോണ്ടല്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ ഖുർആൻ ഓതിയോണ്ട് അവർ പഴച്ച ആളുകളാണ്, അവർ ഖുർആൻ ഓതുന്നു എന്ന് മാത്രം. അല്ലാതെ ഖുർആൻ ഓതിയത് കൊണ്ടോ അത് പിന്തുടർന്നുകൊണ്ടോ അല്ല പഴച്ചത്. ചില ആളുകൾ പറയാറുണ്ട് ഖുർആൻ അങ്ങനെ ഓതാൻ പാടില്ല, നമ്മൾ പഠിക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല, പഴച്ചു പോകും. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ രൂപത്തിൽ, ഖുർആൻ ഹുജ്ജത്തുല്ലക അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായ തെളിവാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ അള്ളാഹു തആല. നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഇബാദത്ത് ചെയ്യണം, ഹറാമ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിച്ചവർക്കുള്ള തെളിവാണ്. അതിനെ ധിക്കരിച്ചവർക്കും അത് തെളിവാണ്. എന്ത് തെളിവ്? അവർക്കെതിരെയുള്ള ഒരു സാക്ഷിയാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ ഖുർആൻ കൊണ്ട് പേക്കുന്നു എന്ന് പറഞ്ഞത് ഖുർആൻ വന്നതോടുകൂടി ആളുകൾ രണ്ടായി തീർന്നു. അതുവരെ ഒന്നായിട്ട് എല്ലാവരും ദലാലത്തിലായിരുന്നു. ഇപ്പോൾ ഖുർആൻ വന്നതോടുകൂടി ഒരു കൂട്ടം ആളുകൾ പേച്ചവരാണ്. ഖുർആൻ അനുസരിക്കാത്ത ആളുകൾ, ഖുർആൻ അംഗീകരിച്ച ആളുകളോ ഹിദായത്തിനായവരാണ് എന്ന രൂപത്തിൽ വേർതിരിഞ്ഞു. അപ്പോൾ അതിന് കാരണം എന്താണ്? ഖുർആന്റെ ആയതുകൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ ഉമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. പേച്ചു പോകാറ് മാത്രമേ ഉള്ളൂ ഫാസിഖികളായ ആളുകൾ. അപ്പോൾ ഖുർആനെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളല്ല വയ്ക്കുന്നത്, അതുകൊണ്ടല്ല പേച്ചു പോകുന്നത്, മറിച്ച് അത് പഠിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഖുർആൻ നമ്മൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ തെളിവാണ്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുല്ലുന്നാസി യഗ്ദു, മനുഷ്യരെല്ലാം കാലത്ത് പുറപ്പെടുന്നു, ഫബായു നഫ്സഹു, എന്നിട്ട് അവന്റെ ശരീരത്തെ സ്വന്തത്തെ വിൽക്കുകയാണ്. ഫമുഅതിക്കുഹാ മുബിഹിക്കുഹാ, വിറ്റിട്ട് അവൻ ഒന്നുകിൽ അവന്റെ ശരീരത്തെ തടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ തടിയെ അവൻ നശിപ്പിക്കുന്നു. വിറ്റിട്ട് അവൻ ഖൈറിനെ മേടിക്കുന്നു, അല്ലെങ്കിൽ വിറ്റിട്ട് അവൻ ശരീരിനെ മേടിക്കുന്നു എന്നർത്ഥം. രാവിലെ എല്ലാവരും പുറപ്പെടുന്നു എന്നാണ് യഗ്ദു എന്ന് പറഞ്ഞാൽ. രാവിലെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ പുറപ്പെടണം എന്നില്ല, വീട്ടിലിരുന്നാലും. അവന്റെ രാവിലത്തെ പണി എന്താണ്? അവന്റെ ശരീരത്തെ അവൻ വിൽക്കും പോലെയാണ്. അവന്റെ പ്രവൃത്തികളിലൂടെ ഒന്നുകിൽ അവൻ വിറ്റ് നരകം വാങ്ങി, അതല്ലെങ്കിൽ വിറ്റ് സ്വർഗം വാങ്ങി. അവന്റെ വാക്കിലൂടെ അവന്റെ പ്രവൃത്തിയിലൂടെ അവന് നേടാൻ പറ്റുന്നത് സ്വർഗമോ നരകോ ആണ് എന്നാണ് വിശ്വസമാധങ്ങളുടെ ഈ വാക്കിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ വളരെ പിന്നെ ജവാമിയുൽ ഖൈർ, എല്ലാ നന്മയുടെയും സങ്കേതം എന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം നിസ്ലാസിമാതിൽ പറയുന്നത് അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധീകരണം ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ തുലാസിനെ നിറക്കുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ തംലആനി, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലയും അത് രണ്ടിനെയും നിറക്കുന്നു. ഔ തംലഉ മാ ബൈനസ്സമായി വൽ അർദി, അതല്ലെങ്കിൽ ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതിനെ നിറക്കുന്നു